മേലിനാഥനായി വാഴുവേകദൈവം സത്യജീവമാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം നിത്യജീവനെ കിടുന്നു ദൈവം നാഥനായി വാഴുമേക ദൈവം സത്യജീവമാർഗമാണു ദൈവം കടലിൽ നീ എന്നും പാത തെളിച്ചു മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു എരിവെയിലിൽ മേഘക്കണലായി ഇരുളിൽ സ്നേഹനാളമായി സീനായി മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി ചെങ്കടലിൽ നീ എന്നും പാത തെളിച്ചു മരുവിൽ മന്ന പൊഴിച്ചു എരിവെയിലിൽ മേഘത്തണലായി ഇരുളിൽ സ്നേഹനാളമായി സീനായി മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം സത്യജീവമാർഗമാണു ദൈവം മനുജനായി ഭൂവിൽ അവതരിച്ചു മഹിയിൽ ജീവൻ ബലി കഴിച്ചു തിരുനിണവും ദിവ്യ ഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനാ വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു മനുജനായി ഭൂവിൽ അവതരിച്ചു മഹിയിൽ ജീവൻ ബലി കഴിച്ചു തിരുനിണവും ദിവ്യ ഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനാ വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം സത്യജീവമാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം നിത്യജീവനെ കിടുന്നു ദൈവം.